ശ്രോത്രകാരം ഈക്കോ എണച്ചി തസ്മിന്നെ നിർദ്ദിഷ്ടേ പൂർവസ്യ. ഈ രണ്ട് സൂത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. മുമ്പ് ഈക എണച്ചി എന്ന് പറയുന്ന നമ്മൾ പഠിച്ചതാണ്. തസ്മിന്നെ നിർദ്ദിഷ്ടേ പൂർവസ്യ എന്ന് പറയുന്നത് പരിഭാഷ സൂത്രമാണ്. ആ നിയമേ നിയമകാരണി എന്നും പറയും. നിയമത്തെ ഉണ്ടാക്കുകയാണ്. കാരണം ഇഗാണിച്ചി എന്ന് പറയുന്ന സൂത്രം കേൾക്കുമ്പോൾ ഐക്യന്റെ സ്ഥാനത്ത് എണ്ണുവരും അച്ചു പരമിരിക്കെ എന്ന് വ്യക്തമായ അർത്ഥം കിട്ടത്തില്ല. അതിന് പല സൂത്രങ്ങളുടെയും സഹായം ആവശ്യമാണ്. അപ്പം ഈക്ക് എന്ന് പറയുന്നത് ഇക്കഹ ഷഷ്ടിയന്തമാണ്. അതുകൊണ്ട് ഷഷ്ടി സ്ഥാന യോഗ എന്നുള്ള സൂത്രം വരും. ഇക്കാണ് സ്ഥാനി എന്നുള്ളത് കിട്ടും. പിന്നെ അജി എന്ന് പറയുന്നത് സപ്തമി എന്താണ്, ഇവിടെ ഭാവസപ്തമിയാണ് അല്ലെങ്കിൽ സതിസപ്തമിയാണ്. ഇപ്പോൾ അച്ച് ഇരിക്കെ എന്ന് കിട്ടും, എണ്ണ് വരുന്നു. ഇപ്പോൾ പറഞ്ഞിവിടെ സംശയം വരുന്നു. ഇക്കും അച്ചും അടുത്തിരിക്കണം. അത് പൂർവ്വത്തിലെ ഇക്കിന് എണ്ണ് വരുമോ അതോ പരത്തിലെ ഇക്കിന് എണ്ണ് വരുമോ? ഈക്കും അച്ഛനും തമ്മിൽ ഇടയ്ക്ക് മറ്റേതെങ്കിലും വർണ്ണം വ്യവധാനം വന്നാൽ വരുമോ ഇല്ലയോ ഇതൊന്നും ഇവിടെ സ്പഷ്ടമല്ല. അത് സ്പഷ്ടമാക്കുന്നതിന് വേണ്ടി പാണിനി പറഞ്ഞ പരിഭാഷാ സൂത്രമാണ് തസ്മിന്നേതി നിർദ്ദിഷ്ടേ പൂർവസ്യ എന്നുള്ളത്. ഈ സൂത്രങ്ങളിലെല്ലാം പാണിനി ഇങ്ങനെ പറയുമ്പോൾ ഭാഷാശാസ്ത്രത്തിൻ്റെ പല നിയമങ്ങളും അതിപ്പോൾ പാണിനി പറയുന്നുണ്ട്. കേവലം ഇങ്ങനെ രണ്ടക്ഷരങ്ങൾ വന്നാൽ അത് സന്ധി ചെയ്യുക അല്ലെങ്കിൽ സമാസം ചെയ്യുക, അത് മാത്രമല്ല, സന്ധി സമാസം ഒന്ന് ചെയ്താൽ മാത്രം പോരല്ലോ. മുഖ്യം എന്ന് പറയുന്നത് വ്യാകരണ ശാസ്ത്രത്തിൻ്റെ അധ്യയനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബ്ദബോധമാണ്. എങ്ങനെ നമുക്ക് ബോധമുണ്ടാവും, ശരിയായ ബോധം, അതാണ് മുഖ്യം. അപ്പൊ അതിന് എന്താണ് ഭാഷ, എങ്ങനെയാണ് ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ബന്ധം, എങ്ങനെ ശബ്ദത്തിൽ നിന്ന് അർത്ഥത്തിൻ്റെ ബോധം ഉണ്ടാവും, ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരും. അതെല്ലാം ഇത്തരം ഭാഗങ്ങളിൽ ആ നിയമങ്ങളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് സൂത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ് തസ്മിൻ ഇതി നിർദ്ദിഷ്ടേ പൂർവസ്യ. തസ്മിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തശ്ശബ്ദത്തിൻ്റെ സപ്തമ്യന്തമായ തസ്മിൻ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അനുകരണ രൂപമാണ്. അവിടെ നിന്ന് എന്തിനെ അനുകരിച്ചിരിക്കുന്നത്? സപ്തമി വിഭക്തിയെ. തസ്മിൻ എന്ന് പറഞ്ഞാൽ സപ്തമി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞു സപ്തമി നിർദ്ദേശേന. ഇവിടെ നിർദ്ദിഷ്ട എന്നുള്ളതിന് അർത്ഥം പറഞ്ഞു. ഇത് ഇപ്പോ ആദ്യം കേൾക്കുന്നവർക്ക് ചിലപ്പം മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും, ചിലർക്ക് എളുപ്പം മനസ്സിലാകും. മനസ്സിലാകാത്തവർ ആവർത്തിച്ച് കേൾക്കുന്ന നല്ലതാണ്. ഇനി മനസ്സിലായില്ല എന്ന് വിചാരിച്ച് മുമ്പോട്ട് പഠിക്കുന്നതിന് തടസ്സമുണ്ട്. സന്ധി പഠിക്കുന്നതിന് അതൊന്നും വലിയ വിഷയമില്ല. പക്ഷെ ഭാഷ ഞാൻ പറഞ്ഞല്ലോ, ശബ്ദബോധം, അതിനിതൊക്കെ ഉപകരിക്കും. ഒരു ശബ്ദത്തിൽ നിന്ന് ശരിയായി എങ്ങനെ അർത്ഥബോധം ഉണ്ടാകും, അതാണല്ലോ മുഖ്യം. എല്ലാ ശാസ്ത്രത്തിനും മുഖ്യമാണ്. അദ്വൈതമായാലും അവിടെ എന്താ പറയുന്നത്? ശ്രവണത്തിൽ നിന്നും ബോധമുണ്ടാകും, ഇനി ഏത് ആധ്യാത്മിക സമ്പ്രദായത്തിലായാലും പറയുന്ന എന്താണ്, ഗുരുവിന്റെ ഉപദേശം കൊണ്ട് ബോധമുണ്ടാവും. അതാർക്കും അത്ര വ്യത്യാസമുള്ള കാര്യം. പക്ഷെ അതെങ്ങനെ എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ഇതൊരു കാര്യം ഇവിടെ കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്തത്. അത് മനസ്സിലാകാത്തൊരു പ്രയാസപ്പെടേണ്ട കാര്യമില്ല, ക്രമേണ മനസ്സിലായിക്കോളും. സപ്തമി എന്ന് പറഞ്ഞ് തസ്മിനിൽ നിന്ന് കിട്ടി. അവിടെ പിന്നെ ഒരു ഇതി ശബ്ദം പ്രയോഗിച്ചു, തസ്മിൻ ഇതി. ഇതി എന്ന് പറയുന്നതിനും ഭാഷാശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇതി. ഓരോ സ്ഥലത്തും അത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ അതിന് വ്യത്യാസം വരുന്നു, ഇതേക്കുറിച്ച് പറയും. പദാർത്ഥ വിപര്യാസകൃത് എന്ന് പറയും. അവിടെ നിന്ന് എഴുതാമോ പുതിയ വാക്കുകൾ ഞാൻ പറയുമ്പോഴത്തേക്ക്? പദാർത്ഥ വിപര്യാസകൃത്താണ് ഇതി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല. അതാണ് ഇതി. ഇതി ശബ്ദത്തിന്റെ പ്രത്യേകതയാണ് അത്, പദാർത്ഥ വിപര്യാസകൃത്. പദാർത്ഥത്തെ മാറ്റിക്കണയാണ്. ശബ്ദത്തിനൊരു അർത്ഥമുണ്ടല്ലോ, ആ അർത്ഥത്തെ അത് മാറ്റിക്കളയി. അത് തന്നെ വലിയൊരു വിഷയമാണ്. നമ്മൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി എന്ന് പറയുന്നു. അഗ്നി അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ശബ്ദത്തെ കുറിച്ച് ബോധമുണ്ടാകുന്ന അഗ്നി ശബ്ദത്തെ നമ്മൾ ഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ അർത്ഥത്തെക്കുറിച്ചുള്ള ബോധവും ഉണ്ടാകുന്നു. അഗ്നി എന്ന് പറയുന്ന ഉഷ്ണമുള്ള ഒരു വസ്തു. രണ്ട് സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ. ഒന്ന് ശബ്ദത്തെ ഗ്രഹിക്കുക, മറ്റൊന്ന് അർത്ഥത്തെ ബോധിക്കുക. അഗ്നിം ആനയ എന്ന് പറയും, അഗ്നിയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ. ഇപ്പൊ അഗ്നി എന്ന് കേട്ടപ്പോൾ നമുക്ക് രണ്ട് ബോധമുണ്ടായി. ആദ്യം ശബ്ദത്തെക്കുറിച്ച് ബോധമുണ്ടായി, പിന്നെ അർത്ഥത്തെക്കുറിച്ച്. അതായത് പദത്തെക്കുറിച്ച് ബോധമുണ്ടായി, പദാർത്ഥത്തെക്കുറിച്ചും ബോധമുണ്ടായി. പദാർത്ഥമൊന്നോ വസ്തുവെന്നോ എല്ലാം പറയാം. ശബ്ദത്തെക്കുറിച്ചും ബോധമുണ്ടായി, വസ്തുവിനെക്കുറിച്ചും ബോധമുണ്ടായി. പക്ഷെ അഗ്നിയും ആനയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ കൊണ്ടുവരും? വസ്തുവിനെ കൊണ്ടുവരുന്നു, ശബ്ദത്തെ അല്ല. ശബ്ദത്തെ ആരെങ്കിലും കൊണ്ടുവരും. അഗ്നി എന്ന് പറഞ്ഞാൽ രണ്ടുമാണല്ലോ, ഒന്ന് ശബ്ദമാണ്, മറ്റൊന്ന് അർത്ഥവുമാണ്. ശ്രോതാവിന് രണ്ടിനെ കുറിച്ചും ബോധമുണ്ടായെങ്കിലും അഗ്നി ആനയാന്ന് പറഞ്ഞാൽ ആരും അഗ്നി ശബ്ദത്തെ കൊണ്ടുവരത്തില്ല, അർത്ഥത്തെ കൊണ്ടുവരത്തുള്ളൂ. അപ്പൊ സാധാരണഗതിയിൽ ഒരു ശബ്ദത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകുന്നുവെങ്കിലും നമ്മൾ ഗ്രഹിക്കുന്ന എന്തിനാണ്? അർത്ഥത്തെയാണ്. എന്നുവെച്ചാൽ അവിടെ മുഖ്യം അർത്ഥമാണ്, ശബ്ദമല്ല. ഇത് സാധാരണ ലോകവ്യവഹാരത്തിൽ ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഈ പഠിക്കുന്ന വ്യാകരണശാസ്ത്രത്തിൽ ഇങ്ങനെയല്ല, വ്യത്യാസമുണ്ട്. പാണിനി ഒരു അതിനുവേണ്ടി ഒരു നിയമം തന്നെ ഉണ്ടാക്കി. എന്താണ്? സ്വം രൂപം ശബ്ദസ്യ അശബ്ദ സ്വപ്ന. പാണിനിയുടെ ഒരു സൂത്രമാണ് സ്വം രൂപം. അതല്ലോ ശ്രദ്ധാന്ന് തോന്നി വരുന്നതാണ്. സ്വം രൂപം ശബ്ദസ്യ അശബ്ദ സ്വപ്ന. വ്യാകരണശാസ്ത്രത്തിൽ ശബ്ദത്തെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തെ എടുക്കാവോ, അർത്ഥത്തെ എടുക്കരുത്. സ്വംരൂപം ശബ്ദസ്യ ശബ്ദസ്യ സ്വം രൂപം ബോധ്യം എന്നാണ്, ശബ്ദത്തിന്റെ ആ രൂപം. അഗ്നിർ ഠക് എന്ന് പറഞ്ഞു, അഗ്നിയിൽ നിന്ന് ഠക് പ്രത്യേകം വരും. ആ ഠക്ക് പ്രത്യയം വയ്ക്കുന്നതിന് വേണ്ടി അഗ്നി അന്വേഷിച്ചാലും പോകരുത്. എവിടെ തീ കിട്ടും അതിന്റെ പരത്തിൽ പ്രത്യയം വയ്ക്കാം. അങ്ങനെ പോരുതിനെയോ സും രൂപം ശബ്ദസ്യ. ലോകത്തിൽ ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥത്തിനാണ് പ്രാധാന്യമെങ്കിലും വ്യാകരണത്തിൽ ആ പ്രാധാന്യത്തെ നിഷേധിക്കുകയാണ്. വ്യാകരണത്തിൽ എന്തിനെ ഗ്രഹിക്കണം? സംരൂപം ശബ്ദത്തെ ഗ്രഹിക്കാവൂ എന്ന് വിചാരിച്ചിട്ട് സർവത്രയുമല്ല ഇത്. ഇങ്ങനെയൊരു നിയമം പറഞ്ഞെങ്കിലും, അങ്ങനെ ഒരു നിയമം പറഞ്ഞതിന് പ്രയോജനമുണ്ട്. അഗ്നിയിൽ നിന്ന് ഠക് എന്ന് പറഞ്ഞൊരു പ്രത്യയം വിധിച്ചു കഴിഞ്ഞാൽ അത് അഗ്നി ശബ്ദത്തിന്റെ പരത്തിലേ വരും, അല്ലാതെ അഗ്നി എന്ന് പറയുന്ന പദാർത്ഥത്തിന് ശേഷമല്ല. അങ്ങനെ നിയമം ഉണ്ടെങ്കിലും പറയുന്ന എന്താണ്? അശബ്ദ സ്വപ്ന. പക്ഷെ ചില സ്ഥലങ്ങളിൽ ശബ്ദത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥത്തെയും എടുക്കണം. ശബ്ദത്തെ എടുത്ത പോലെ എങ്ങനെ പാണിനി എവിടെയെങ്കിലും ഗുണം വൃദ്ധി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തെ എടുത്ത പോലെ ഗുണം ആദേശമായി വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം എന്ന് പറയുന്ന ഈ ശബ്ദത്തെ ആദേശമാക്കിയാൽ പോരാ. ഉടനെ ചിന്തിക്കണം എന്താണ് ഗുണം? അതേം ഗുണ അത്വമേങ്ങുമാണ്. അവിടെ ഗുണം എന്ന് പറയുന്ന സംജ്ഞയുടെ അർത്ഥത്തെയാണ് എടുക്കേണ്ടത്. ലോകത്തിലെങ്ങനെയാണോ അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ശബ്ദത്തിന്റെ അർത്ഥമായ വസ്തുവിനെ എടുക്കുന്നത്, അതുപോലെ വ്യാകരണ ശാസ്ത്രത്തിലും സംജ്ഞകളെ പറയുകയാണെങ്കിൽ എടുക്കേണ്ടത് സംജ്ഞയാണ്. സംജ്ഞ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഉദാഹരണം ഇവിടെ അച്ചി എന്ന് പറഞ്ഞു. അച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛ എന്ന് പറയുന്നതിനല്ല എടുക്കേണ്ടത്, ആ സ്വപ്ന തന്നെ എടുക്കേണ്ടത്. പിന്നെയോ അച്ഛന്ന് പറയുന്ന ആ സ്വപ്നയിലെ സ്വപ്ന എടുക്കണം. ഏതിന്? ആ ഇതിനെ എടുക്കണം. അപ്പം വ്യാകരണ ശാസ്ത്രത്തിൽ സ്വപ്ന ഒഴികെ ഉള്ളിടത്ത് ശബ്ദത്തെ പറഞ്ഞാൽ അവിടെ ശബ്ദത്തെ തന്നെ ഗ്രഹിക്കണം. സ്വപ്നങ്ങളെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തെ എടുക്കണം. ഇനി ഇതും അല്ലാതെ നിയമമുണ്ട്, ഇത് രണ്ടും അല്ലാത്തതും വരും. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകണ്ടോ? ഇവിടെ ഈ രണ്ട് കാര്യം മനസ്സിലാക്കിയിരിക്കും, ഇത് ആവശ്യമുള്ളതാണ്. അതിനാണ് ആദ്യ ഉദാഹരണം പറഞ്ഞത്. അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പദാർത്ഥത്തെ ഗ്രഹിക്കും, മുഖ്യമായി. എന്നാൽ വ്യാകരണത്തിൽ അങ്ങനെയല്ല, അഗ്നി എന്ന് പറഞ്ഞാൽ ശബ്ദത്തെ ഗ്രഹിക്കാവൂ. ഇനി ലോകത്തിൽ തന്നെ, നമ്മുടെ സാധാരണ ലോക വ്യവഹാരത്തിൽ തന്നെ അർത്ഥത്തെ ഗ്രഹിക്കാതെ ശബ്ദത്തെ ഗ്രഹിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അർത്ഥത്തെ ഗ്രഹിക്കത്തേയില്ല, ശബ്ദത്തെ ഗ്രഹിക്കത്തുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാളിപ്പോൾ അഗ്നി എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു അഗ്നി. ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു അഗ്നി. ഞാനത് കേട്ടില്ല. അപ്പം അടുത്തിരിക്കുന്ന ആളിനോട് ചോദിക്കണോ? സ കിമിത്യാഹ, അവൻ എന്താ പറഞ്ഞത്? എന്തോ പറഞ്ഞല്ലോ, ഞാൻ കേട്ടില്ല. ഉത്തരം പറയുന്നു സ അഗ്നിരിത്യാഹ പറയുന്നു. അവൻ അഗ്നി എന്ന് പറഞ്ഞു. അവൻ അഗ്നി എന്ന് പറഞ്ഞു. സകിമിത്യാഹ, അവൻ എന്ത് പറഞ്ഞു? കിമിതി എന്ത്? ഉത്തരം പറയുന്നു സ അഗ്നിരിത്യാഹ, അവൻ അഗ്നി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ പറയുന്നത് ഞാൻ കേട്ടു. ആ കേട്ടുകഴിഞ്ഞാൽ ഞാൻ എന്താ ആഗ്രഹിക്കുന്നത്? അഗ്നി ഇതിയാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗ്രഹിക്കുന്ന എന്താണോ, അഗ്നി എന്ന് പറയുന്ന വസ്തുവിനെയല്ല, അവൻ പറഞ്ഞ ശബ്ദത്തെയാണ്. ഒന്നാമൻ പറഞ്ഞ ശബ്ദത്തെയാണ് രണ്ടാമൻ പറഞ്ഞ വാക്യത്തിലൂടെ ശ്രോതാവായ ഞാൻ ഗ്രഹിക്കുന്നത്. അതിനെന്താ കാരണം? അവിടെ അഗ്നി ശബ്ദത്തിന് ശേഷം ഇതി എന്നുള്ളൊരു ശബ്ദം ഉപയോഗിച്ചു. അഗ്നിശബ്ദത്തിന് ശേഷം ഇതി എന്നുള്ള ശബ്ദം ഉപയോഗിച്ചതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു? അഗ്നി എന്ന് പറയുന്നതിന് സാധാരണ അർത്ഥത്തെയാണ് ഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ ഞാൻ ശബ്ദത്തെയാണ് ഗ്രഹിച്ചെങ്ങനെ അവൻ അഗ്നി എന്ന് പറഞ്ഞു. അവൻ എന്തു പറഞ്ഞു? അഗ്നി എന്ന് പറഞ്ഞു. അപ്പോൾ അഗ്നി എന്ന ശബ്ദത്തെയാണ് ഞാൻ മനസ്സിലാക്കി, അർത്ഥത്തെയല്ല. അല്ല, എൻ്റെ ചോദ്യം എന്താണ്? അയാൾ എന്താ പറഞ്ഞത്? ഉത്തരം പറഞ്ഞ ആളെന്താ പറഞ്ഞത്? അഗ്നി എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ജിജ്ഞാസ ശബ്ദത്തെ സംബന്ധിച്ചാണ്, ഏത് ശബ്ദമാണെന്നാണ്. എനിക്ക് ഉത്തരം കിട്ടി, ആ ശബ്ദം അഗ്നി എന്നാണ്. അപ്പം ഇവിടെ അഗ്നി ശബ്ദം ഒരാൾ ഉച്ചരിച്ചപ്പോൾ ഞാൻ അർത്ഥത്തെയല്ല ഗ്രഹിച്ചത്, മറിച്ച് ശബ്ദത്തെയാണ്. എന്തുകൊണ്ട്? ആ അഗ്നി ശബ്ദത്തിന് ശേഷം ഈതി എന്നുള്ള ഒരു ശബ്ദം പറഞ്ഞതുകൊണ്ട്. ഇതാണ് തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? ഇതി ശബ്ദ പദാർത്ഥ വിപര്യാസകൃത്. ഇതി ശബ്ദം എന്ന് പറയുന്നൊരു ഒരു പദത്തിന്റെ അർത്ഥത്തെ മാറ്റിക്കളയും, വിപര്യാസം വരുത്തും. ഒരു പദത്തിന്റെ അർത്ഥത്തെ അത് മാറ്റിക്കളയും. ആദ്യം പറഞ്ഞത് ഇതി ശബ്ദ പദാർത്ഥ വിപര്യാസകൃത് എന്ന് പറഞ്ഞതാണ് ഇതി ശബ്ദ. ഇതി എന്നുള്ളത് ശബ്ദം കൂടെ ചേർക്കുന്നു. ഇതി ശബ്ദം പദാർത്ഥത്തെ മാറ്റിക്കളയും. എന്താ മാറ്റിയത്? അഗ്നി എന്ന് കേവല ശബ്ദം പ്രയോഗിച്ചപ്പോൾ അർത്ഥത്തെ ഗ്രഹിച്ചു. അഗ്നിരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അഗ്നിശബ്ദത്തിന്റെ അർത്ഥമായ ആ വസ്തുവിനെയല്ല ഗ്രഹിച്ചത്, അവിടെ അഗ്നിശബ്ദത്തിന്റെ അർത്ഥമായി അഗ്നിയെ തന്നെ ഗ്രഹിച്ചു, ആ ശബ്ദത്തെ തന്നെ ഗ്രഹിച്ചു. അപ്പോൾ പദാർത്ഥം മാറിയോ? അഗ്നിശബ്ദത്തിന്റെ അഗ്നിശബ്ദം പദം, പദാർത്ഥം എന്ന് പറഞ്ഞാൽ പദസ്യ അർത്ഥ പദാർത്ഥ. അഗ്നി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അതാ വസ്തു, ചൂടുള്ള വസ്തു. ഇവിടെ ഇതി ശബ്ദം വന്നപ്പോൾ എന്ത് ചെയ്തു? ആ പദാർത്ഥം മാറിപ്പോയി, മറിച്ച് എന്തിനെ ഗ്രഹിച്ചു? അഗ്നിയെ തന്നെ ഗ്രഹിച്ചു. അഗ്നി എന്ന് പറഞ്ഞാൽ എന്ത്? ശബ്ദം. അതാണ് പറയുന്നത് ഇവിടെ അഗ്നിശബ്ദം പദാർത്ഥ വിപര്യാസകൃത് എന്ന് പറയുന്നു. അപ്പോൾ ശബ്ദബോധ, ശബ്ദത്തിൽ നിന്ന് നമുക്ക് ബോധമുണ്ടാകും. നമുക്ക് ബോധമുണ്ടാകുന്നതിന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മുഖ്യമായി ആശ്രയിക്കുന്ന ശബ്ദത്തെയാണ് അല്ലേ, കൂടുതലും ആശ്രയിക്കുന്ന ശബ്ദത്തെയാണ്. വളരെ ശിശുവായിരിക്കുമ്പം മുതൽ നമ്മുടെ അധ്യയനം ആരംഭിക്കുകയാണ്. ഈ അധ്യയനത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ശബ്ദത്തെയാണ്. കേട്ട് മനസ്സിലാക്കുന്നു, എഴുതി മനസ്സിലാക്കുന്നിടത്ത് ശബ്ദത്തെയാണ് ആശ്രയിക്കുന്നത്. എഴുത്തിലൂടെ ശബ്ദത്തെ സ്മരിക്കും, അർത്ഥത്തെ ഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ ബോധം അറിവെന്ന് പറയുന്നത് മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്നു. നമ്മളിവിടെ എന്താ പഠിക്കുന്നത്? ബ്രഹ്മജ്ഞാനം പോലെ ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ് എല്ലാ ജ്ഞാനവും. എല്ലാ ബുദ്ധിയും ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് എങ്ങനെ ബോധം ഉണ്ടാകുന്നു എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. കേവലം അഗ്നിശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെടുക്കും? അർത്ഥത്തെ ബോധിക്കും. അഗ്നിരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അർത്ഥത്തെ അല്ല ബോധിക്കുന്നത്, അഗ്നി എന്ന് പറയുന്ന ശബ്ദത്തെയാണ് ബോധിക്കുന്നത്. ഈ ശബ്ദവും അർത്ഥവും അതിന് എങ്ങനെയാണ് പ്രാധാന്യം വരുന്നത്, അതുമെല്ലാം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. നമ്മൾ തത്വമസി എന്ന് ബോധമുണ്ടാകും, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഒരൊഴുക്കം വെട്ടി പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ല. ആ ബോധത്തിന്റെ പ്രക്രിയ എങ്ങനെ അത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സാധാരണഗതി ചിന്തിക്കാറില്ല. ശബ്ദത്തിന്റെ പ്രാധാന്യം എന്താണ്? അർത്ഥത്തിന്റെ വിശേഷത എന്താണ്? അപ്പോൾ അർത്ഥവും ശബ്ദവും വെച്ച് നോക്കുമ്പോൾ ഇവിടെ ശാബ്ദികന്മാർ ശബ്ദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അർത്ഥത്തിനല്ല. അതിനവർ ചില നിയമങ്ങൾ പറയും, അത് തൽക്കാലം അറിയാൻ വേണ്ടി പറയാം. എന്നാലും അത് കരഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ് എഴുതിയാന്നുള്ളതാണ്. പ്രതീതോ ഉപദേശ അനപേക്ഷത്വം ഒന്ന് ശബ്ദത്തിന്റെ പ്രത്യേകതയാണ്. പ്രതീതോ ഉപദേശ അനപേക്ഷത്വം അനപേക്ഷത്വം അത് തന്നെ എഴുതിയിരിക്കുന്നത് ശരിയാ. പ്രതീത ഉപദേശ അനപേക്ഷത്വം അസാധാരണത്വം രണ്ട്. അന്തരംഗത്വം ഇനിയുണ്ട്. ഇതിൽ ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ നിന്നാണ് ആ ശബ്ദവും അർത്ഥവും നമ്മളുടെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഈ ഇത് വന്നപ്പോൾ സാന്ദർഭ്യമായി എൻ്റെ ഓർമ്മയിൽ വന്നത് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയും. വ്യാകരണവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ. നമ്മൾ വ്യാകരണം മാത്രമല്ലല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് ഇതറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ശബ്ദവും അർത്ഥവും തത്വമസി എന്ന് കേൾക്കുമ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച് ബോധം ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞു. എങ്ങനെ ഉണ്ടാകും? അപ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ ആചാര്യന്മാർ ഈ ശബ്ദവും അർത്ഥവും തമ്മിൽ ബന്ധപ്പെടുത്തി ചിന്തിച്ചത്? ശബ്ദത്തിൽ നിന്ന് എങ്ങനെ അർത്ഥത്തിൻ്റെ ബോധം ഉണ്ടാകും? ശബ്ദത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അവിടെ അർത്ഥത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണമല്ലോ. പ്രതീതി എന്ന് പറയുമ്പോൾ ബോധം, അറിവ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ശബ്ദത്തിൻ്റെ ബോധം. ഒരാൾ ശബ്ദത്തെ ശ്രവിക്കുന്നു, അഗ്നി എന്നുള്ള ശബ്ദം. അതിന് ഉദാഹരണമുണ്ട്. ഇപ്പോൾ ശബ്ദത്തെ ശ്രവിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ ഉച്ചരിക്കുന്നു, മറ്റൊരാൾ കേൾക്കുന്നു. ഇപ്പോൾ ഉച്ചരിക്കുന്ന ശബ്ദം അയാളുടെ ശ്രവണേന്ദ്രിയത്തിലൂടെ അയാളുടെ ഉള്ളിൽ പോകുന്നു, ശ്രോതാവിൻ്റെ ഉള്ളിൽ എത്തിച്ചേരുന്നു. ആ ശബ്ദം ശ്രവണേന്ദ്രിയത്തിലൂടെ ശ്രോതാവിൻ്റെ ഉള്ളിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ പറയും, ഞാൻ ശബ്ദം കേട്ടു, മയാശ്രുതം, ഞാൻ കേട്ടു എന്ന് പറയും. എന്ത് കേട്ടു? അഗ്നിരീതി, അഗ്നി എന്ന് കേട്ടു എന്ന് പറയും. അപ്പോൾ കേൾക്കുന്ന ഞാൻ പറയുന്നു, ഞാൻ ശബ്ദത്തെ കേട്ടു, അഗ്നി എന്നുള്ള ബോധം എൻ്റെ ഉള്ളിൽ. ആ ശബ്ദം അർത്ഥത്തെക്കുറിച്ചല്ല പറയുന്നു. ഇതിനാണ് പ്രതീതി എന്ന് പറയുന്നത്. ഇവിടെ ഓരോ സന്ദർഭങ്ങളിലും അർത്ഥത്തിന് വ്യത്യാസം. ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രതീതി എന്ന് പറഞ്ഞാൽ ശബ്ദത്തെക്കുറിച്ച് ശ്രോതാവിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ബോധം, അഗ്നി എന്ന ബോധം, അതാണ് പ്രതീതി. ഇനി ഉപദേശം എന്ന് പറയുന്നതോ ശബ്ദശക്തി, അതിനാണ് ഉപദേശം എന്ന് പറയുന്നത്. അതെന്താങ്ങനെ ഉപദേശം എന്ന് പറയുന്നത്? കാരണം ഒരു പുസ്തകത്തെ ഒരു ശിശു കാണുന്നു, അവൻ്റെ ഇന്ദ്രിയങ്ങളും പുസ്തകവുമായിട്ട് സന്നികർഷമുണ്ടായി, ബന്ധമുണ്ടായി, അവന് ഇതിനെക്കുറിച്ചുള്ള ബോധമുള്ളിലുണ്ടാവും. പരന്ന ഈ ഒരു വസ്തുവിനെ കുറിച്ച്. പക്ഷേ പുസ്തകം എന്നുള്ള ബോധം ഉണ്ടാവത്തില്ല. പുസ്തകം എന്നുള്ള ബോധം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? പുസ്തകം എന്നുള്ള ശബ്ദത്തെ അവൻ അറിയണം. അതിന് കാലം പിടിക്കും. പലരും പറഞ്ഞു കേട്ട് കേട്ട് കേട്ട് കേട്ട് പുസ്തകം എന്നുള്ള ശബ്ദവുമായി പരിചയം വന്നു. പുസ്തകമായിട്ട് പുസ്തക ശബ്ദമായിട്ട് പരിചയം വന്നാൽ മാത്രം പോരാ, പുസ്തകം എന്ന ശബ്ദവും ഈ വസ്തുവായിട്ടുള്ള ബന്ധം അതും അവൻ അറിഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ പുസ്തകം എന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ വസ്തുവിനെ കുറിച്ചുള്ള ബോധം അവന്റെ ഉള്ളിൽ സ്ഫുരിക്കണം. ഇത് പലതവണ ആവർത്തിച്ചാലേ ഇങ്ങനെ ഒരു സ്ഫുരണം ഉള്ളിലുണ്ടാകത്തുള്ളൂ. ഒരു ശിശുവിനോട് പുസ്തകം എന്ന് പറഞ്ഞാൽ അവന് ശബ്ദം കേൾക്കും, അർത്ഥം ഉണ്ടാകത്തില്ല. അർത്ഥം കണ്ടു കഴിഞ്ഞാൽ പുസ്തകം എന്നുള്ള ആ ശബ്ദത്തിന്റെ ബോധം ഉള്ളിൽ വരത്തില്ല. ഇത് വരുന്നതിന് കാലം പിടിക്കും. പക്ഷേ നമ്മൾ ഈ വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ ഉള്ളിൽ വരുന്ന ശബ്ദം എന്താണ്? പുസ്തകം. ഏത് ഭാഷയാണോ പരിചയം ആ ഭാഷയ്ക്കനുസരിച്ച് ബുക്കൊന്നോ പുസ്തകമൊന്നോ. ഏത് പുസ്തകം എന്നുള്ള ശബ്ദം കേട്ടാൽ ഉടൻ എന്തുവരും? ആ വസ്തു ബോധം വരും. അപ്പോൾ ക്രമേണ ആ ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നു ഒരാൾ. ഇത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല. ഇനി ഒരു പ്രൗഢ ബുദ്ധിയാണെങ്കിൽ ഒരാളിങ്ങനെ പറഞ്ഞു കൊടുക്കും, അവൻ മനസ്സിലാകുന്നു, എളുപ്പം ഗ്രഹിച്ചെന്നിരിക്കും. പക്ഷെ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വരുന്ന ഈ സമയത്ത്, ആ ശൈശവാവസ്ഥയിൽ നിന്ന് ബാല്യാവസ്ഥയിലേക്ക് വരുമ്പോൾ ഇത് പലതവണ ഇതെല്ലാം ആവർത്തിക്കണം. ഒരു തവണ കൊണ്ട് സംഭവിക്കത്തില്ല. പലതവണ ആവർത്തിച്ച് ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുന്നതുകൊണ്ടാണ് ആ ശബ്ദാർത്ഥ സംബന്ധത്തിന് ഉപദേശം എന്ന് വിളിക്കുന്നത്. ഉപദേശം എന്നുവെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപദേശിച്ചവനെ ബോധ്യപ്പെടുത്തിയെന്നാണ്. അപ്പോൾ അർത്ഥത്തിൻ്റെ ബോധമുണ്ടാകുന്നതിന് ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ബന്ധം അവൻ അറിഞ്ഞിരിക്കുന്നു. ആ ബന്ധത്തിനാണ് ശക്തി എന്ന് പറയുന്നത്. അത് പലതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ശക്തിയാണ്. ശക്തിയുണ്ട്, ലക്ഷണമുണ്ട്, പലതരത്തിലുണ്ട്. ഇനി ഒരാൾക്ക് ശബ്ദത്തെക്കുറിച്ചും ശരിയായിട്ടറിയാം, അർത്ഥത്തെക്കുറിച്ചും ശരിയായിട്ടറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ പറയുന്ന അഗ്നിഹി എന്ന് പറയുന്നു. അയാൾ കേട്ടു, അഗ്നി എന്നുള്ള ബോധം അയാൾക്കുണ്ടായി. അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. അഗ്നി എന്ന് മുമ്പ് പറഞ്ഞാണ്, അഗ്നി എന്ന് കേൾക്കുമ്പോൾ അഗ്നി എന്ന് പറയുന്ന ശബ്ദത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അഗ്നി എന്ന് പറയുന്ന ഉഷ്ണമുള്ള വസ്തുവിനെക്കുറിച്ച് ബോധമുണ്ടാകുന്നു. ഈ രണ്ട് ബോധവും തമ്മിലെ വ്യത്യാസം എന്താണ്? അയാൾക്ക് അഗ്നി എന്നുള്ള ബോധമുണ്ടായത് ആണ് ആദ്യം സംഭവിച്ചത്. രണ്ടാമതാണ് അയാൾക്ക് അവിടെ ഒരു കാലവ്യത്യാസത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അഗ്നി എന്ന് പറയുന്ന വസ്തുവിനെ കുറിച്ചുള്ള ബോധമുണ്ടായത്. രണ്ടാമത് അഗ്നി എന്ന് പറയുന്ന വസ്തുവിനെ കുറിച്ച് ബോധമുണ്ടാകുന്നതിന് അയാൾക്ക് ശക്തിജ്ഞാനം ആവശ്യമായി വന്നു. എന്ന് പറഞ്ഞാൽ ആ ശബ്ദവും ആ അർത്ഥവും തമ്മിലുള്ള ബന്ധത്തെ അറിഞ്ഞതുകൊണ്ടാണ് ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അർത്ഥത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായത്. ആദ്യം ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദജ്ഞാനം ഉണ്ടായി, അതിന് ശക്തിജ്ഞാനത്തിന്റെ ആവശ്യം ഉണ്ടായില്ല. രണ്ടാമത് അർത്ഥത്തെക്കുറിച്ച് ഉള്ള ജ്ഞാനം ഉണ്ടാകുന്നതിന് ശക്തിജ്ഞാനത്തിന്റെ ആവശ്യം എന്ന് വെച്ചാൽ ആ ശബ്ദവും ആ അർത്ഥവും തമ്മിലുള്ള ബന്ധത്തെ അയാൾ അറിയേണ്ടി വന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു നിയമം മനസ്സിലാക്കാം. ശബ്ദജ്ഞാനം ശക്തിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. ശബ്ദശ്രവണത്തിലൂടെയുള്ള അർത്ഥജ്ഞാനം ശക്തിജ്ഞാനത്തെ അപേക്ഷിക്കുന്നു. അപ്പോ വ്യത്യാസമുണ്ട്, ശബ്ദജ്ഞാനവും അർത്ഥജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസം, പല വ്യത്യാസങ്ങളുണ്ട്. നീതി ശബ്ദമായിട്ടും ബന്ധമുണ്ട്, അതാണ് ഞാനതിലൂടെ വിശദീകരിക്കുന്നത്. ശബ്ദജ്ഞാനം, ശബ്ദം ശ്രവിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ശബ്ദജ്ഞാനം, അത് ശക്തിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. അതായത് ആ ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ബന്ധം, ശക്തി, അതിൻ്റെ ജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. പദാർത്ഥജ്ഞാനം ശക്തിജ്ഞാനത്തെ അപേക്ഷിച്ചാണ് ഉണ്ടാകുന്നത്, ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ജ്ഞാനത്തെ അപേക്ഷിച്ചാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ശബ്ദജ്ഞാനത്തിലൊരു വിശേഷതയുണ്ട്. എന്താണ് അത്? ശക്തിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല, അതാണ് അതിൻ്റെ മഹത്വം എന്നിവിടെ പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ശബ്ദജ്ഞാനം വേറെയാണ്, അർത്ഥജ്ഞാനം വേറെയാണ്, രണ്ടിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട്. ശബ്ദജ്ഞാനം ഒരിക്കലും സംബന്ധജ്ഞാനത്തെ അല്ലെങ്കിൽ ശക്തിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. ശബ്ദം ശ്രവിക്കുന്ന ജ്ഞാനം ഉണ്ടാകും. കുറച്ചുകൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കറിയാത്ത ഭാഷയിൽ ഒരാൾ കൂടെ ഇരുന്ന് എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശബ്ദജ്ഞാനം ഉണ്ടാവും, അർത്ഥജ്ഞാനം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ശക്തിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട്. ഇതാണ് ശബ്ദജ്ഞാനവും അർത്ഥജ്ഞാനവും തമ്മിൽ വരുന്ന ഒരു വിശേഷതയും ശബ്ദജ്ഞാനത്തിൻ്റെ മഹത്വവും. ഇതിനാണ് നേരത്തെ പറഞ്ഞത്, എന്താണ് പ്രതീതു ഉപദേശ അനപേക്ഷത്വം. പ്രതീതിയിൽ ശബ്ദജ്ഞാനമുണ്ടാകുമ്പോൾ ഉപദേശത്തെ ശക്തിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല, അനപേക്ഷത്വം, അപേക്ഷയില്ല. ഇനിയും ശബ്ദജ്ഞാനത്തിന് മറ്റു ചില വിശേഷതകളുണ്ട്. അതിൽ അത് മറ്റൊന്നാണ് അസാധാരണത്വം. ഇത് ശബ്ദജ്ഞാനത്തിൻ്റെ വിശേഷതകളെ കുറിച്ച് പറയണം. വ്യാകരണത്തിൻ്റെ വിഷയമാണ് ഇത് പറയുന്നത്, പക്ഷെ എല്ലാ ശാസ്ത്രത്തിനും എല്ലാ ശാസ്ത്ര വിചാരത്തിനും ഉപയോഗമുള്ള കാര്യമാണ്. അസാധാരണത്വം എന്ന് പറയുന്നത് എന്താണോ, അഗ്നി എന്നുള്ള ശബ്ദം പറഞ്ഞു, നമുക്ക് വസ്തുവിനെ കുറിച്ച് ബോധമുണ്ടായി. ശക്തിജ്ഞാനം ഉണ്ടെങ്കിൽ ബോധമുണ്ടാവും. ആ ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമെങ്കിൽ ബോധമുണ്ടാവും. പക്ഷേ അഗ്നി എന്നുള്ള ആ വസ്തുവിനെ, പദാർത്ഥത്തെ അറിയുന്നതിന് അഗ്നി എന്ന് പറയുന്ന ശബ്ദം തന്നെ പറയണമെന്നല്ല. അനലൻ എന്ന് പറഞ്ഞാലും മതി, അനലൻ. അഗ്നി എന്നുള്ള ശബ്ദം കൊണ്ട് ഏത് ബോധമാണ് ഉണ്ടായത്, അതേ ബോധം അതിൻ്റെ പര്യായമായ അനനൻ എന്നുള്ള ശബ്ദം കൊണ്ടും അതിനെക്കുറിച്ച് ബോധമുണ്ടാവും, അഗ്നി എന്ന് പറയുന്ന വസ്തുവിനെ കുറിച്ച്. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അഗ്നി എന്നുള്ള ശബ്ദം കൊണ്ട് ഉണ്ടാകുന്ന അർത്ഥബോധം, അഗ്നിശബ്ദത്തിൻ്റെ പര്യായമായ അനല ശബ്ദം കൊണ്ടും ഉണ്ടാകും. അനലൻ എന്ന് പറഞ്ഞാലും അഗ്നി ആ വസ്തുവിനെ തന്നെ ഗ്രഹിക്കും. എന്നാൽ ശബ്ദബോധത്തിൽ വ്യത്യാസമുണ്ട്. അഗ്നി എന്നുള്ള ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അയാളുടെ ഉള്ളിലുണ്ടാകുന്ന ബോധം അഗ്നി എന്നാണ്. ശബ്ദബോധം അനനൻ എന്നുള്ള ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അയാളുടെ ഉള്ളിലുണ്ടാകുന്ന ബോധം അനനൻ എന്നാണ്. അഗ്നി എന്ന് ബോധം ഉണ്ടാകത്തില്ല എന്ന് വെച്ചാൽ അഗ്നി എന്ന ശബ്ദത്തിന്റെ ബോധം ഉണ്ടാകത്തില്ല. അനനൻ എന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അനല എന്നുള്ള ശബ്ദത്തിന്റെ ബോധം ഉണ്ടാകത്തുള്ളൂ, അത് അഗ്നി എന്നുള്ള ശബ്ദത്തിന്റെ ബോധം ഉണ്ടാകത്തില്ല. അപ്പോൾ അർത്ഥബോധത്തിന്റെ വിശേഷത എന്താണ്? പര്യായരപി ഗ്രഹണ, പര്യായങ്ങളെ കൊണ്ടും അർത്ഥത്തെ ഗ്രഹിക്കാൻ പറ്റും, പര്യായ ശബ്ദങ്ങളെ കൊണ്ടും അർത്ഥത്തെ ഗ്രഹിക്കാൻ പറ്റും. പക്ഷെ ശബ്ദത്തെ പര്യായ ശബ്ദങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല. ഏത് ശബ്ദമാണോ നമ്മുടെ ശ്രവണകുടങ്ങളിൽ പതിഞ്ഞത് ആ ശബ്ദമേ നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കത്തുള്ളൂ, മറ്റൊരു ശബ്ദം സ്ഫുരിക്കില്ല. സ്ഫുരിക്കണമെങ്കിൽ ആ ശബ്ദം ഉച്ചരിക്കണം. വക്താവ് ഏത് ശബ്ദമാണോ ഉച്ചരിച്ചത് ആ ശബ്ദമാണ് ശ്രോതാവ് കേൾക്കുന്നത്, മറ്റൊരു ശബ്ദം കേൾക്കില്ല എന്നർത്ഥം. കേട്ടാലല്ലേ ബോധം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ കേൾക്കുന്നു, അതിനാണ് നമ്മൾ പറയുന്ന ബോധം ഉണ്ടാകുന്നു. ശ്രവണേന്ദ്രിയത്തിലൂടെ ഉള്ളിൽ പതിവും പറയുന്നു, ആ ഞാൻ ശബ്ദം കേട്ടു എന്ന് വെച്ചാൽ എനിക്ക് ശബ്ദജ്ഞാനം ഉണ്ടായി. അപ്പൊ അഗ്നി എന്നുള്ള ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അഗ്നി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ബോധം ഉണ്ടാവും. പക്ഷേ പര്യായ ശബ്ദം കേട്ടാൽ, അനല ശബ്ദം കേട്ടാൽ ആ ബോധം ഉണ്ടാകത്തില്ല, മറിച്ച്. അസയം അർത്ഥമാണെങ്കിലോ, അഗ്നിയുടെ പര്യായമായ ഏത് ശബ്ദം കൊണ്ടും അവിടെ അഗ്നി എന്ന് പറയുന്ന വസ്തുവിന് ബോധിപ്പിക്കാം. ഇപ്പൊ ശബ്ദത്തിന് എന്താണുള്ളത്? ഒരു അസാധാരണത്വം ഉണ്ട്. എന്താണോ പര്യായ ശബ്ദങ്ങളിലൂടെ അതിനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല, അതാണ് ശബ്ദത്തിന്റെ അസാധാരണത്വം. ഈ ഒരു അസാധാരണത്വം അർത്ഥത്തിനല്ല, അർത്ഥത്തിനെയോ ഏത് ശബ്ദം കൊണ്ടും ഗ്രഹിക്കാം. ഒരു ശബ്ദത്തിന്റെ പര്യായമായ ഏത് ശബ്ദം കൊണ്ടും ഗ്രഹിക്കാം. അതാണ് മറ്റൊരു വ്യത്യാസം. ഒന്ന്, നേരത്തെ പറഞ്ഞത് ശബ്ദജ്ഞാനം ശക്തിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല, അർത്ഥജ്ഞാനം ശക്തിജ്ഞാനത്തെ അപേക്ഷിക്കുന്നു. അത് ശബ്ദജ്ഞാനത്തിൻ്റെ ഒരു സവിശേഷതയാണ്. പിന്നെ ശബ്ദജ്ഞാനം പര്യായ ശബ്ദ ങ്ങളെ കൊണ്ട് ഉണ്ടാകത്തില്ല. ഒരു ശബ്ദത്തിന്റെ ജ്ഞാനം, അർത്ഥജ്ഞാനം പര്യായ ശബ്ദങ്ങളെ കൊണ്ടും ഉണ്ടാകും. ഇനിയുണ്ട് അന്തരംഗത്വം. മറ്റൊന്ന് പറയുന്നു, അത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ശബ്ദജ്ഞാനം എന്ന് പറയുന്നത് അന്തരംഗമാണ്, അർത്ഥജ്ഞാനം എന്ന് പറയുന്നത് ബഹിരംഗമാണ്. വ്യാകരണത്തിൽ അന്തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പാപേക്ഷം അന്തരംഗം എന്ന് പറയും. ബഹിരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹു അപേക്ഷം ബഹിരംഗം. ഇതൊക്കെ ഇത് പല സ്ഥലത്തും ആവശ്യമായിട്ട് വരും. അല്പാപേക്ഷം അന്തരംഗം, ബഹുപേക്ഷം ബഹിരംഗം, പല സൂത്രങ്ങളിലും ഇതിന്റെ പ്രയോഗം വേണ്ടി വരും. ഇപ്പോ ഒരു ശബ്ദം അഗ്നി എന്ന് കേട്ടു, കേൾക്കുമ്പോൾ ഉള്ളിൽ ഞാനുണ്ടായി അഗ്നി. അതായത് നീ എന്ത് ശബ്ദവും കേട്ടോ, ഞാൻ അഗ്നി ശബ്ദത്തെ കേട്ടു. അപ്പോൾ എനിക്ക് അഗ്നി എന്നുള്ള ബോധം എൻ്റെ ഉള്ളിലുണ്ട്. എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ബോധമുണ്ടാകുന്നത് അപ്പോൾ അതിനൊരു വിഷയവും കാണും. എപ്പോൾ പുസ്തകത്തെക്കുറിച്ച് ബോധമുണ്ടായാൽ അവിടെ ആ ജ്ഞാനത്തിനൊരു വിഷയമുണ്ട്. പുസ്തകം അങ്ങനെ ഒരു വിഷയമില്ലാത്ത ബോധം ഉണ്ടാകത്തില്ല. എന്തെങ്കിലും ഒരു വിഷയം അവിടെ വരും, എന്തോ ഒന്ന്. അങ്ങനെയെങ്കിലും ഒരു ബോധം കാണുമ്പോൾ എന്തോ ഒന്ന് ഒരു വിഷയം അത് വരും. അത് ജ്ഞാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് സവിഷയകമാണ്, അത് വിഷയത്തോടു കൂടിയേ അത് ഇരിക്കത്തുള്ളൂ. അത് പിന്നെ പറയും എന്താണ് ബ്രഹ്മജ്ഞാനം, അത് നിർവിഷയമാണ്. ബ്രഹ്മമാകുന്ന ജ്ഞാനം, ബ്രഹ്മസ്വരൂപം ആ ജ്ഞാനം, അതിന് വിഷയമില്ലെന്ന് പറയും. ബാക്കി ഏത് ജ്ഞാനം വന്നാലും അതിന് വിഷയം വരും. അപ്പോ അഗ്നി ശബ്ദം കേട്ട് ഉള്ളിൽ ബോധമുണ്ടായി, ആ ജ്ഞാനത്തിനെയും പറയും എന്താണ്, അത് സവിഷയക ജ്ഞാനമാണ്. അവിടെ എന്താ വിഷയം? ആ ശബ്ദം. കാരണം ആ ശബ്ദത്തെയാണല്ലോ ഞാൻ അറിഞ്ഞത്. ഇതുവരെ ഞാൻ ശബ്ദത്തെ അറിയാതിരുന്നു, കേട്ടു കഴിഞ്ഞപ്പോൾ ശബ്ദത്തെ അറിഞ്ഞു. അപ്പോൾ ശബ്ദത്തെ അറിഞ്ഞെങ്കിൽ എൻ്റെ അറിവിനൊരു വിഷയമുണ്ടായി. എന്താണത്? ആ ശബ്ദമാണ്. എൻ്റെ ശബ്ദം അഗ്നി ശബ്ദമാണ്. അപ്പോൾ എൻ്റെ ജ്ഞാനം എന്തായി? സവിഷയകമായി, എന്ന് വെച്ചാൽ വിഷയത്തോടു കൂടിയതായി. അത് നമ്മൾ സാധാരണ പറയും എന്താണോ, എനിക്ക് ഈ ശബ്ദത്തെക്കുറിച്ച് ബോധമുണ്ടായി. ഈ ശബ്ദത്തെക്കുറിച്ച് ബോധമുണ്ടായാൽ ബോധം അവിടെ നിൽക്കത്തില്ല. ബോധത്തിന് നമുക്കവിടെ അറസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല. ബോധത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഉടൻ തന്നെ അടുത്തൊരു ബോധത്തെ ഉണ്ടാക്കിയിട്ടേ അത് അവസാനിക്കത്തുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കാറില്ല, പക്ഷെ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കാറില്ല. ശബ്ദത്തെക്കുറിച്ച് ബോധമുണ്ടായി, ഉടൻ തന്നെ അടുത്ത നിമിഷം അർത്ഥത്തെക്കുറിച്ചും ബോധമുണ്ടാകും. ഇപ്പൊ ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു ബോധമുണ്ടായി, ആ ബോധത്തിൽ നിന്ന് ഉടൻ തന്നെ എന്തുണ്ടായി? അർത്ഥത്തെക്കുറിച്ച് ബോധമുണ്ടായി. അത് വേറെ രീതിയിലും പറയാം. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ശബ്ദത്തിൽ നിന്ന് ഒരു ബോധമുണ്ടായി. എന്തിനെക്കുറിച്ചുള്ള ബോധം? പറയാം, അർത്ഥത്തെക്കുറിച്ചുള്ള ബോധം അല്ലേ. ശബ്ദം കേട്ടു, ശബ്ദത്തിൽ നിന്ന് ബോധമുണ്ടായി. ശബ്ദത്തിൽ നിന്ന് എന്തിനെ ബോധിച്ചു? അർത്ഥത്തെ ബോധിച്ചു. അങ്ങനെയും പറയാമല്ലോ. ഇനി ശബ്ദം കേട്ടു, ശബ്ദത്തെക്കുറിച്ച് എനിക്ക് ഒരു ബോധമുണ്ടായില്ല. അങ്ങനെ ഒന്നും അർത്ഥത്തെക്കുറിച്ചും ബോധമുണ്ടാകത്തില്ല. മറിച്ച് അങ്ങനെയല്ല, ശബ്ദം കേട്ട് ശബ്ദത്തെക്കുറിച്ച് ബോധമുണ്ടായി. ഈ ശബ്ദം കേട്ട് എനിക്ക് ഒരു ബോധം ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? വാസ്തവത്തിൽ ശബ്ദം കേട്ടാൽ ബോധം ഉണ്ടായാലേ പറ്റൂ. കേട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ബോധം ഉണ്ടായെന്നാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ ഈ വിഷയത്തെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ശബ്ദങ്ങൾ നടക്കുന്നുണ്ട്. ആ ശബ്ദങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കുന്നു? അതിനെക്കുറിച്ചൊന്നും നമുക്ക് ബോധമുണ്ടാകുന്നുണ്ട്. ചിലക്ക് അവ്യക്തമായി നമ്മളുടെ ശ്രവണ കുടത്തിൽ പതിയുന്നുണ്ട്. ചില ശബ്ദം വളരെ സൂക്ഷ്മമായിരിക്കും, ചില സ്ഥൂലമായിരിക്കും. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ബോധമുള്ളിലുണ്ടാകുന്നുണ്ട്. അവിടെ ശരിക്കും എന്താണ്? മനസ്സിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല. അതിനെ ഗ്രഹിക്കുന്ന മനസ്സിൻ്റെ സാന്നിധ്യം എവിടെയാണ് ഇരിക്കുന്നത്? ഈ നമ്മുടെ മുമ്പിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളിലാണ്. മറ്റുള്ളതിൽ അത്രമാത്രം ഇല്ല. ഈ സമയം ഒരാൾ മറ്റെന്തെങ്കിലുമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ശബ്ദങ്ങളിൽ മനസ്സാന്നിധ്യമില്ല, ഇത് കേൾക്കത്തില്ല. രണ്ട് സംഭവിക്കും. ഒരാൾ ഏകാഗ്രതയോടുകൂടി ഈ ശബ്ദങ്ങളെ ശ്രവിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവും? അർത്ഥബോധമുണ്ടാവും. എപ്പോ? ശബ്ദം ശ്രവിക്കുന്ന മാത്രമേ തന്നെ. അതാ പറഞ്ഞത് അത് ശബ്ദബോധത്തിൽ അവസാനിക്കുന്നില്ല. ശബ്ദബോധം അവസാനിക്കുന്ന ഇവിടെ അർത്ഥബോധത്തിൽ. അപ്പൊ അവിടെ വാസ്തവത്തിൽ എന്താണ് അവിടെ ബോധത്തിന് വിഷയമാകുന്നത്? പരമാർത്ഥത്തിൽ ആത്യന്തികമായ അർത്ഥമാണ്. ഈ അർത്ഥത്തെക്കുറിച്ച് എങ്ങനെ ബോധമുണ്ടാവും? ഇപ്പൊ ഞാൻ എൻ്റെ മുമ്പിൽ അഗ്നി ജ്വലിക്കുന്നു, ജ്വലിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കി, എനിക്കിത് അഗ്നിയാണെന്ന് ബോധമുണ്ടായി. ഇവിടെ എങ്ങനെ ബോധമുണ്ടായി? എൻ്റെ ഇന്ദ്രിയവും അതുമായിട്ടുള്ള സന്നികർഷം ഉണ്ടായി, അവിടെ ബോധമുണ്ടായി. ആ ബോധത്തിന് നമുക്ക് ശബ്ദജന്യ ബോധം എന്ന് പറയാൻ പറ്റില്ല. അതിനപ്പുറം എന്താണ്? ഇന്ദ്രിയ അർത്ഥ സന്നികർഷജന്യ ബോധം എന്ന് പറയാം. പക്ഷെ ഒരു ശബ്ദത്തെ കേട്ടിട്ട് അർത്ഥത്തെക്കുറിച്ച് ബോധമുണ്ടായാൽ അതിനപ്പുറയും ശബ്ദജന്യ ബോധ എന്ന് പറയും. എന്തിനെ കുറിച്ചാണ് ബോധമുണ്ടായത്? അതിനെ ആ ബോധ വിഷയം എന്ന് പറയും. അപ്പൊ അഗ്നി എന്നുള്ള ശബ്ദത്തിൽ നിന്ന് അഗ്നി എന്നുള്ള വസ്തുവിനെ കുറിച്ച് ബോധമുണ്ടായാൽ അതിനെ നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ സാങ്കേതിക ഭാഷയിൽ പറയുന്നതാണ് ശബ്ദജന്യ ബോധ വിഷയം. അഗ്നി എന്ന് പറയുന്നത് എന്തായി? ശബ്ദജന്യ ബോധ വിഷയം, ശബ്ദത്തിൽ നിന്നും ജന്യമായ ബോധത്തിന്റെ വിഷയം. അപ്പോ ഇവിടെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പറയും, അഗ്നിയിൽ ശബ്ദജന്യ ബോധ വിഷയത്വം ഉണ്ടെന്ന് പറയും. അത് പറയുന്ന ഒരു ശൈലിയാണ്, ത്വം ചേർത്ത് പറയും. അഗ്നിയിൽ ശബ്ദജന്യ ബോധ വിഷയത്വം ഉണ്ടെന്ന് പറയും. അപ്പൊ ഇത് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ അഗ്നി എന്ന് പറയുന്ന വസ്തു, അഗ്നി എന്ന് പറയുന്ന ശബ്ദത്തെ അപേക്ഷിച്ച് ബഹിരംഗമാണ്. ബഹിരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹു അപേക്ഷ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ എന്താണ് ബഹു അപേക്ഷ? പലതിനെ അപേക്ഷിക്കുന്നു എന്ന് പറയുന്നത്, ആദ്യം ശബ്ദം ശ്രവിക്കണം, ശബ്ദത്തെക്കുറിച്ച് ബോധമുണ്ടാകണം, അതിന് ശബ്ദവും അർത്ഥവും തമ്മിലുള്ള സംബന്ധത്തെ ഗ്രഹിക്കണം, പിന്നെ അർത്ഥത്തെക്കുറിച്ച് ബോധമുണ്ടാകണം. അപ്പോൾ എളുപ്പം നടക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ എളുപ്പം നടക്കുന്നു, പക്ഷെ അതിനൊരു നമ്മളറിയാതെ ഒരു പ്രക്രിയ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. ശബ്ദത്തെക്കുറിച്ചുള്ള ബോധം, ശബ്ദാർത്ഥ സംബന്ധ ബോധം, പിന്നെ അർത്ഥബോധം. അപ്പോൾ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ബോധത്തിന് പലതിനെ അപേക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രക്രിയ അപേക്ഷിക്കുന്നുണ്ട്. ശബ്ദബോധം, ശബ്ദാർത്ഥ സംബന്ധബോധം, പിന്നെ അർത്ഥബോധം. ഇങ്ങനെയാണ് അർത്ഥബോധം ഉണ്ടാകുന്നത്. അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അത് ബഹിരംഗമാണ്, ബഹു അപേക്ഷമാണ്. എപ്പോ നമ്മൾ ശബ്ദബോധവും അർത്ഥബോധവും രണ്ടിനെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ, ശബ്ദം അന്തരംഗവും അർത്ഥം ബഹിരംഗവുമാണ്. ഇനി ശബ്ദത്തെ അന്തരംഗം എന്നുകൊണ്ട് പറഞ്ഞാൽ അല്പാപേക്ഷമാണ്. അഗ്നിയിൽ നിന്ന് ശബ്ദം കേട്ട് ഉടനുള്ളിൽ ബോധമുണ്ടായി. അഗ്നി ശബ്ദത്തിന്റെ ബോധം, ആ ശബ്ദത്തിന്റെ ബോധത്തിന് അത് ഒന്നിനെ അപേക്ഷിക്കുന്നില്ല. മറ്റൊന്നിനെ അത് അപേക്ഷിക്കുന്നില്ല. ഇന്ദ്രിയം, ശ്രവണേന്ദ്രിയും ശബ്ദവുമായിട്ടുള്ള സംബന്ധമുണ്ടായി, ഉടനുള്ളിൽ ശബ്ദബോധമുണ്ടായി. അത് എന്തിനെങ്കിലും അത് അപേക്ഷിച്ചെങ്കിൽ കേവലം ആ ശബ്ദവും ഇന്ദ്രിയവും തമ്മിലുള്ള ആ സന്നിവേശത്തെയാണ്, സംബന്ധത്തെയാണ്, അല്ല മറ്റൊന്നിനെ അപേക്ഷിച്ചില്ല. അസിമ അർത്ഥബോധം അങ്ങനെയല്ല. ശബ്ദബോധം, ശബ്ദാർത്ഥ സംബന്ധബോധം, പിന്നെ അർത്ഥബോധം, അങ്ങനെ വരുന്നുള്ളൂ. അപ്പൊ ശബ്ദം എന്ന് പറയുന്നത് എന്തായി? അത് അന്തരംഗമായി, അല്പാപേക്ഷമായി. അർത്ഥം എന്ന് പറയുന്നതോ ബഹിരംഗമായി, ബഹുപേക്ഷമായി. ഇനിയുമുണ്ട്, ഇനിയും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഈ പറഞ്ഞതുകൂടി പോവും. എന്നാൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിപ്പോൾ എടുക്കാം, പിന്നീട് പറയുമ്പം ബാക്കി പറയാം. ശബ്ദത്തിന്റെ മഹത്വം എന്താണോ ഒന്ന്, പ്രതീതോ ഉപദേശ അനപേക്ഷത്വം. ശബ്ദത്തിന്റെ ബോധം ഉണ്ടാകുന്നതിന് ശക്തിജ്ഞാനത്തിന്റെ ആവശ്യമില്ല, അത് ശബ്ദത്തിന്റെ മഹത്വമാണ്. അർത്ഥജ്ഞാനത്തിന് ശക്തിജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്, അത് അതിന്റെ ഒരു ന്യൂനതയാണ്. ശബ്ദം അസാധാരണമാണ്, ശബ്ദത്തെ ശബ്ദശ്രവണത്തിലൂടെ ഗ്രഹിക്കാൻ പറ്റൂ, അർത്ഥത്തെ പര്യായ ശബ്ദങ്ങളിലൂടെയും ഗ്രഹിക്കാം. ശബ്ദം അസാധാരണമാണ്, ശബ്ദം അന്തരംഗമാണ്, ശബ്ദം ശബ്ദജ്ഞാനം അല്പത്തെ അപേക്ഷിക്കുന്നുള്ളൂ, കേവലം ഇന്ദ്രിയാർത്ഥ സന്നികർഷത്തെ മാത്രമേ അത് അപേക്ഷിക്കുന്നുള്ളൂ. അർത്ഥജ്ഞാനം, ശബ്ദജ്ഞാനം, ശബ്ദാർത്ഥ സംബന്ധജ്ഞാനം, ഇതിനെ അപേക്ഷിച്ചിട്ടാണ് അർത്ഥത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നത്. ഇത് ബഹുപേക്ഷമാണ്, അത് ബഹിരംഗമാണ്. ഇത് ഇപ്പൊ ഇവിടെ പറഞ്ഞ എന്തിനാണ്? ശബ്ദത്തിൽ നിന്ന് ശബ്ദത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നു, അർത്ഥത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നു. രണ്ട് കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിൽ ശബ്ദജ്ഞാനത്തിന് അതിൻ്റെതായ സവിശേഷതകളുണ്ട്, അർത്ഥജ്ഞാനത്തിന് അതിൻ്റെതായ സവിശേഷതകളുണ്ട്. അതിപ്പോൾ ഇവിടെ എന്തിനു ചർച്ച ചെയ്തു? ഇതി എന്ന് പറയുന്ന ശബ്ദം എന്നതുകൊണ്ട്. ഇതി ശബ്ദത്തിൻ്റെ സ്വഭാവം എന്താണ്? അത് പദാർത്ഥ വിപര്യാസതത്താണ്. വ്യവഹാര ഭാഷയിൽ ശബ്ദം പ്രയോഗിക്കുമ്പോൾ നമ്മൾ അർത്ഥത്തെ ഗ്രഹിക്കുന്നു. അവിടെ ഇതി ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തെ ഗ്രഹിക്കും. വ്യാകരണത്തിൽ അങ്ങനെയല്ല. സം രൂപം ശബ്ദസ്യ അശബ്ദ സംജ്ഞ എന്ന് പാണിനി പ്രത്യേകം നിർദ്ദേശിച്ചതുകൊണ്ട് ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തെ ഗ്രഹിക്കാവൂ, ലോകത്തെ പോലെ അർത്ഥത്തെ ഗ്രഹിക്കരുത്. അതുകൊണ്ട് എന്തുവരും? ലോകത്തിലെ നിയമം ഇവിടെ മാറി വരും. ലോകത്തിൽ ശബ്ദം പറഞ്ഞാൽ അർത്ഥത്തെ ഗ്രഹിക്കുന്നു, ഇവിടെ ശബ്ദം പറഞ്ഞാൽ ശബ്ദത്തെ ഗ്രഹിക്കും. ലോകത്തിൽ ഒരു ശബ്ദത്തിനോടുകൂടി ഇതി എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ ശബ്ദത്തെ ഗ്രഹിക്കും, അർത്ഥത്തെ ഗ്രഹിക്കത്തില്ല. വ്യാകരണത്തിലാണെങ്കിലോ ഒരു ശബ്ദത്തോടുകൂടി ഇതി ചേർത്ത് കഴിഞ്ഞാൽ അർത്ഥത്തെ ഗ്രഹിക്കുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ശബ്ദവും അർത്ഥവും തമ്മിലുള്ള വ്യത്യാസത്തെ ഇതുവരെ പറഞ്ഞത്. അവിടെ ലോകം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ വ്യാകരണ പ്രക്രിയകളൊക്കെ ചെയ്ത് ഭാഷ പ്രയോഗിക്കുമ്പോൾ ആണ് ലോകഭാഷ എന്ന് പറയുന്നത്. അതാണ് ഉദാഹരണം പറഞ്ഞു. അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥത്തെ ഗ്രഹിക്കും. അഗ്നി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തെ ഗ്രഹിക്കും. വ്യാകരണത്തിൽ അങ്ങനെയല്ല. ശബ്ദത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തെ ഗ്രഹിക്കാവും, അർത്ഥത്തെ ഗ്രഹിക്കരുത്. പക്ഷെ ഇത് ചേർത്ത് കഴിഞ്ഞാലോ അർത്ഥത്തെ ഗ്രഹിക്കും. ഇവിടെ എന്താണെന്ന് ചോദിക്കും. തസ്മിൻ ഇതി എന്ന് പറഞ്ഞു. ഇവിടെ തസ്മിൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്താണത്? കൊണ്ട് സപ്തമി എടുക്കണം. ഏ സപ്തമി? ഇഗോ ഇണച്ചി തുടങ്ങിയ പദങ്ങളിൽ വരുന്ന സപ്തമ്യന്ത പദങ്ങളെ എടുക്കണം. അച്ചി എന്ന് പറയുന്നുണ്ട്. തസ്മിന്നെന്ന് പറയുന്നുണ്ട്. അച്ചി അതിനെടുക്കണം. അച്ഛൻ്റെ സത്യമാണല്ലോ അച്ചി. അപ്പൊ തസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂത്രങ്ങളിലുള്ള സപ്തമ്യന്ത ശബ്ദങ്ങളെ എടുക്കണം. അപ്പൊ സപ്തമ്യന്ത ശബ്ദം എന്ന് പറയുന്നത് ഇവിടെ അച്ചാണ്. അതിനോടുകൂടി ഇത് ചേർത്തത് കൊണ്ട് എന്തെടുക്കണം? ആ ശബ്ദത്തെ എടുത്താൽ പോലെ അതിൻ്റെ അർത്ഥത്തെ എടുക്കണം. അപ്പൊ അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അർത്ഥത്തെ എടുക്കണം. അച്ഛന്ന് പറയുന്നത് ഒരു സംജ്ഞയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ആ ഈ തുടങ്ങിയ വർണ്ണങ്ങളാണ്, സംജ്ഞയാണ്. അതുകൊണ്ട് തസ്മിൻ ഇതി എന്ന് പറഞ്ഞു എന്നുള്ള അർത്ഥം എന്ത് കിട്ടും? ആ ഈ വു തുടങ്ങിയ വർണ്ണങ്ങളെന്ന് കിട്ടും. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതി എന്ന് പറഞ്ഞാൽ ഗമ്യേ അർത്ഥേ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സപ്തമ്യന്ത പദങ്ങളിലൂടെ കിട്ടുന്ന അർത്ഥത്തെ എന്ന് പറഞ്ഞു. അതിനെ നിരന്തരമായി ഉച്ചരിക്കുമ്പോൾ, അച്ചിൽപ്പെട്ട വർണ്ണങ്ങളെ നിരന്തരമായി ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ പൂർവത്തിൽ ഇരിക്കുന്ന ഇക്കിന് എണ്ണ് വരണം, അല്ലെങ്കിൽ ഏത് കാര്യമാണോ വിധിച്ചിരിക്കുന്നത് അത് വരണം. ആ അർത്ഥം എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിശദീകരിച്ചത്. അപ്പോൾ അത് ആദ്യമേ ഞാൻ പറഞ്ഞു, നമ്മൾ വ്യാകരണ സൂത്രങ്ങളിലൂടെ പഠിക്കുമ്പോൾ ഒന്ന് ഭാഷയുടെ നിയമങ്ങൾ പഠിക്കുന്നു, അതോടൊപ്പം സൂത്രങ്ങളെയും പഠിക്കേണ്ടി വരും. എങ്ങനെയാണ് സൂത്രങ്ങളിൽ നിന്ന് ഈ അർത്ഥം വരുന്നത് എന്നുള്ളതും മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ശരിയായ ഒരു പഠനമാകത്തുള്ളൂ. അപ്പൊ തസ്മിന്നെ ദൃഷ്ടപൂർവസ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനത് പറയേണ്ടി വന്നു? എങ്ങനെ പറഞ്ഞു? അത് പറഞ്ഞില്ലെങ്കിൽ എന്താ ദോഷം? ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ അതിലെ ഓരോ പദങ്ങളിൽ നിന്നും എങ്ങനെ അർത്ഥം വരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. എങ്ങനെയാണ് അർത്ഥത്തെ എടുക്കുന്നത്? അപ്പോൾ അത് എന്ത് എത്രമാത്രം ചിന്തിച്ചിട്ടാണ് അങ്ങനെ ഒരു സൂത്രത്തെ നിർമ്മിച്ചത്? നമുക്ക് ചിലപ്പോൾ ഒരു തവണ കേട്ടതുകൊണ്ടോ രണ്ടു തവണ കേട്ടതുകൊണ്ടോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അത്രയും സൂക്ഷ്മമായ വിചാരം അതിനകത്തുണ്ട്. ഇത് ഞാൻ വിശദീകരിച്ചെങ്കിലും നമുക്ക് ഇത് സന്ധിയും മറ്റും പഠിക്കുന്നതിന് അത്ര വിശദീകരിച്ച് സൂത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ടാണ് ആദ്യം ഇതൊന്നും കൂടാതെ തന്നെ നമ്മൾ സന്ധി മനസ്സിലാക്കിയത്. ഇഗോയണച്ചി ഇക്കിന് എണ്ണ ഒരു അച്ചുപരം ഇരിക്കുക. കാര്യം നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ പ്രയോഗിക്കുകയും ചെയ്യും. പക്ഷെ വ്യാകരണ ശാസ്ത്രത്തിൻ്റെ പഠനം എന്ന് പറയുമ്പോൾ അത് മാത്രമാണ്. അത് ഈ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കണം. എന്നാലേ അത് ഏകദേശമെങ്കിലും പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ തസ്മിന നിർദ്ദേശപൂർവസി എന്ന് പറയുന്നു, ഇഗവണച്ചി തുടങ്ങിയ സൂത്രങ്ങളിലെ സപ്തമ്യന്തമായ അച്ച് തുടങ്ങിയവയുടെ അർത്ഥങ്ങളായി വരുന്ന ആ ഈവു പോലെയുള്ള ശബ്ദങ്ങൾ മറ്റ് വർണ്ണങ്ങളുടെ വ്യവധാനം കൂടാതെ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ പൂർവ്വത്തിലുള്ള വർണ്ണത്തിന്, അതിൻ്റെ പൂർവ്വത്തിലുള്ള ഇക്കെന്നുള്ള വർണ്ണത്തിന് എണ്ണെന്ന ആദേശം വരുന്നു. അപ്പോൾ നേരത്തെ വന്ന സംശയങ്ങൾക്ക് പരിഹാരമായി. ഇക്ക് പൂർവ്വത്തിലാണോ പരത്തിലാണോ? ഈ സൂത്രത്തിൽ പൂർവസ്യ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. ഇക്ക് പൂർവത്തിലായിരിക്കണം. പൂർവസ്യ കാര്യം ബോധ്യം. പിന്നെ ഇക്കിനും അച്ഛനും ഇടയ്ക്ക് മറ്റേതെങ്കിലും വർണ്ണങ്ങൾ വരാമോ? അത് പാടില്ല. എന്തുകൊണ്ടാണ്? തസ്മിൻ ഇതി നിർദ്ദിഷ്ട എന്ന് പറഞ്ഞുകൊണ്ട് സപ്തമി കൊണ്ട് നിർദ്ദേശിക്കുന്ന ആ വർണ്ണങ്ങൾ പൂർവത്തിനുള്ളതിനോട് ചേർത്ത് നിരന്തരമായി ഉച്ചരിക്കുമ്പോൾ, നിരന്തരം എന്ന് വെച്ചാൽ അന്തരം കൂടാതെ, ഇടയ്ക്ക് വർണ്ണങ്ങളുടെ വ്യവധാനം കൂടാതെ ഉച്ചരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ, പരത്തിലിരിക്കുന്ന അച്ഛനും പൂർവത്തിലിരിക്കുന്ന ഇക്കനും ഇടയ്ക്ക് മറ്റു വർണ്ണങ്ങൾ വരാൻ പാടില്ല. അങ്ങനെ ഉച്ചരിക്കുമ്പോൾ പൂർവത്തിലുള്ള ഇക്കിന് എണ്ണ് ആദേശമായി വരുന്നു. ഇത് ഈ രണ്ട് സൂത്രം കൂടെ ചേർന്ന് കിട്ടുന്ന അർത്ഥമാണ്. അത് ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കണം. ശ്രീ ഗുരുഭ്യോ.